ലീരാമാധവാ ജാണതനമേലരാ മണിമകുടം സിഖിപിഞ്ചം ചിരുനഗവു നനു പിലിച്ചേ മാധവ കേശവ ശ്രീധര. ദേഹിതിനി ദേവദേവ ആപസിടി പാദമേ പാടിത്തിനി വാസുദേവ വേദസംഗീതമേ നാദു സ്വസാഗനി വേണുഗാനം സാഗനി പാദപീഠം ചേരനി വേദിത്തിനി ദേവദേവ ആപസിടി പാദമേ സ്വാമിനാകേതിരാ വേണുഗാനാമൃതം തന്ത്രി നനു ചേർച്ചുകോ നീതു ബൃന്ദാവനം ഭ്രാന്തിവീ ശാന്തിവീ മമ്മുനടിപേ കാന്തിവീ ആത്മജ്ഞാനം അനുഗ്രഹിച്ചു വേദിത്തിനി ദേവദേവ ആപസിടി പാദമേ. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി രാഘവേന്ദ്ര ശ്രീ രാഘവേന്ദ്ര സ്വാമി ശരണം, സ്വാമി ശരണം. പാദം ധരി ചേർത്തവാ ഭക്തരേണു സ്വാമി വടി ചേരനി തീരമുനു ചേരു ദാരി കനി തിന്തനി നാഗോടു ആലിഞ്ചു ദേവ ദാസുണി ദയ ചൂടരാവാ പാപം ചേച്ചേവു ദൂരം ഈ വേള കരുണി ചുരി ചേരു ഭാഗ്യം. Thank you. పాదాలకు పరమాత్మ ఇది నేవే.